അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. തഫ്സീറുൽ ബൈളാവി സൂറത്തുൽ ബഖറയുടെ 9-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അലിഫ് ലാം മീം എന്ന ആ പദത്തെക്കുറിച്ച് ഇമാം ബൈളാവി റഹ്മഹുല്ലാ പ്രബലമാക്കുന്ന അഭിപ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അലിഫ് ലാം മീം എന്നത് അക്ഷരങ്ങളുടെ പേരാണ് എന്നും അവയെ എന്തിന് ഇത്തരം സൂറത്തുകളുടെ തുടക്കത്തിൽ കൊണ്ടുവന്നു എന്നും ഒക്കെ വിശദമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അലിഫ് ലാം മീം തുടങ്ങിയ അൽ അഹ്റുഫുൽ മുഖത്തായയെക്കുറിച്ചുള്ള മറ്റ് അഭിപ്രായങ്ങൾ കൂടിയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആദ്യം സാധാരണ പോലെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കാം, പിന്നീട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം. വഖീല ഹിയ അസ്മാഉൻ ലിസ്സുവരി വഅലൈഹി ഇത്ബാഖുൽ അക്സരി സുമ്മിയത് ബിഹ ഇഷ്ആറൻ ബിഅന്നഹ കലിമാതുൻ മഅറൂഫത്തുൽ തർകീബി ഫലൗ ലം തകൻ വഹിയൻ മിനല്ലാഹി തആല ലം തതസാഖത് മഖ്ദറതുഹും ദൂന മുആറളതിഹ വസ്തുദില്ല അലൈഹി ബിഅന്നഹ ലൗ ലം തകൻ മുഫ്ഹിമതൻ കാന അൽ ഖിത്താബു ബിഹ കൽ ഖിത്താബി ബിൽ മുഹ്മലി വതകല്ലുമി ബിദ്ദൻജി മഅ അൽ അറബി വലം യകുൻ അൽ ഖുർആനു ബിഅസ്ലിഹി ബയാനൻ വഹുദൻ ولا ما امكن التحدي به وان كانت مفهمه فاما ان يراد بها الصور التي هي مستهلها على انها القابها او غير ذلك والثاني باطل لانه اما ان يكون المراد ما وضعت له في لغه العربي فظاهر انه ليس كذلك او غيره وهو باطل لان القران نزل على لغتهم لقوله تعالى بلسان عربي مبين فلا يحمل على ما ليس في لغتهم. ان شاء الله ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. വഖീല പറയപ്പെട്ടു, ഹിയ അസ്മാഉൽ ലിസ്സുവരി, അലിഫ് ലാം മീം എന്നത് അതുപോലെയുള്ള അൽ ഹുറൂഫുൽ മുഖത്തഅ സൂറത്തുകളുടെ പേരാണ്. വഅലൈഹി ഇത്ബാഖുൽ അക്സരി, കൂടുതൽ ആളുകളുടെയും ഏകോപനം ഈ അഭിപ്രായത്തിന്മേലാണ്, അഥവാ കൂടുതൽ പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തിന്മേൽ ഏകോപിച്ചിരിക്കുന്നു. ഈ അൽ അഹ്റുഫുൽ മുഖത്തഅ അതാത് സൂറത്തുകളുടെ പേരാണ് എന്ന അഭിപ്രായത്തിന്മേൽ. സുമ്മിയത്ത് ബിഹ, ഈ പേരുകൾ കൊണ്ട്, ഈ അൽ അഹ്റുഫുൽ മുഖത്തഅ കൊണ്ട് ഈ സൂറത്തുകൾക്ക് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ഇഷ്ആറൻ, അറിയിക്കാൻ വേണ്ടി. ബിഅന്നഹ, ഈ സൂറത്തുകൾ കലിമാത്തുൻ മഅറൂഫത്തു തർകീബി, തർക്കീബ് അറിയപ്പെട്ട, ഘടന അറിയപ്പെട്ട വാക്കുകളാണ്, കലിമത്തുകളാണ് എന്നറിയിക്കാൻ വേണ്ടി. അവരുണ്ടാക്കുന്ന ഹർഫുകൾ കൊണ്ട് തന്നെ രൂപീകരിക്കപ്പെട്ട, നേരത്തെ നമ്മൾ ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം വിശദീകരിച്ചതുപോലെ അവർക്ക് പരിചിതമായ ഹർഫുകൾ കൊണ്ട് തന്നെ രൂപീകരിക്കപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട കലിമത്തുകളാണ് ഈ സൂറത്തുകൾ എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ സൂറത്തുകൾക്ക് അലിഫ് ലാം മീൻ, അലിഫ് ലാം റ, അലിഫ് ലാം മീൻ ഫാദ് തുടങ്ങിയ പേരുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഫലൗ ലം തകുൻ വഹ്യൻ മിനല്ലാഹി തആല, ഈ സൂറത്തുകൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യബോധനമല്ലായിരുന്നുവെങ്കിൽ, ലം തതസാഖത് മഖ്ദറതുഹും ദൂന മുആറളതിഹ, അതിനോട് എതിരിടുന്നതിൽ നിന്ന് അവരുടെ കഴിവുകൾ തോറ്റുപോകില്ലായിരുന്നു, വീണുപോകില്ലായിരുന്നു, അവർക്ക് സാധിക്കുമായിരുന്നുവല്ലോ. അവർ വാക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ട ഈ സൂറത്തുകൾ ഈ സൂറത്തുകളോട് എതിരിടാൻ, ഈ സൂറത്തുകൾ ഉയർത്തിയ വെല്ലുവിളിയെ അതിജയിക്കാൻ, ഇതിന് സമാനമായത് കൊണ്ടുവരാൻ അവരുടെ കഴിവുകൾ അശക്തമാകില്ലായിരുന്നു. അവർ തോറ്റുപോകില്ലായിരുന്നു. കാരണം അവർക്കറിയപ്പെട്ട ഹർഫുകൾ കൊണ്ട് തന്നെയാണ് ഈ സൂറത്തുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വസ്തുദില്ല അലൈഹി, ഈ അഭിപ്രായത്തിനുമേൽ തെളിവ് പിടിക്കപ്പെട്ടു. അഥവാ ഈ അല്ലഹറുഫുൽ മുഖത്ത സൂറത്തുകളുടെ പേരാണ് എന്ന അഭിപ്രായത്തിനുമേൽ തെളിവ് പിടിക്കപ്പെട്ടു. ബി അന്നഹ, ഇവകൾ ലൗലം തുകുൻ മുഫ്ഹിമതൻ, ഒരർത്ഥത്തിനുമേൽ അറിയിക്കുന്നവ അല്ലായിരുന്നുവെങ്കിൽ, കാനൽ ഖിത്താബു ബിഹ, അതുകൊണ്ടുള്ള സംഭാഷണം സംബോധന ആയേനെ, കൽ ഖിത്താബി ബിൽ മുഹ്മലി, അർത്ഥമില്ലാത്ത വാക്കുകൊണ്ടുള്ള സംബോധന പോലെ ആയേനെ. ഈ അൽഹറുഫുൽ മുഖത്ത ഒരർത്ഥത്തിനുമേൽ അറിയിക്കുന്നവ ആയിരുന്നില്ലെങ്കിൽ, അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടുള്ള സംസാരം പോലെയായേനെ ഇവകൾ കൊണ്ടുള്ള സംസാരം. വത്തക്കല്ലുമി ബിസ്സഞ്ജീ മഅൽ അറബി, അറബി ഭാഷക്കാരനായ ഒരാളോട് എത്യോപ്യൻ ഭാഷ കൊണ്ട് സംസാരിക്കുന്നത് പോലെ, അനറബി ഭാഷ സംസാരിക്കുന്നത് പോലെ ആയേനെ ഈ സംഭാഷണം, ഈ സംസാരം, ഈ സംബോധന. വലം യകുനിൽ ഖുർആനു ബി അസ്രിഹി ബയാനൻ വഹുദൻ, ഖുർആൻ മുഴുവനും ഹുദയും ബയാനുമാകില്ലായിരുന്നു ഇവകൾ ഒരർത്ഥത്തിനുമേൽ അറിയിക്കുന്നവായിരുന്നില്ലെങ്കിൽ. ബയാൻ എന്നാൽ അൽ മുഅരിബു അമ്മാ സമീർ എന്നാണല്ലോ, മനസ്സിലുള്ളതിനെ വെളിവാക്കി തരുന്നവ, അതാണ് ബയാൻ. ഹുദ ആവണമെങ്കിൽ ദലാലത്തുണ്ടാവണം. ഒരർത്ഥത്തിനുമേൽ ദലാലത്ത് ചെയ്യാത്ത, അറിയിക്കാത്തവ എങ്ങനെയാണ് ഹിദായത്താവുക, ഹുദയാവുക? അതുകൊണ്ട് ഈ അലിഫ് ലാം മീം പോലുള്ള ഹുറൂഫുൽ മുഖത്ത ഒരർത്ഥത്തിനുമേൽ അറിയിക്കുന്നവ അല്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ മുഴുവനും ഹുദയാണ്, ഖുർആൻ മുഴുവൻ ബയാനാണ് എന്ന് പറയാൻ കഴിയില്ലായിരുന്നു, അങ്ങനെ ആവില്ലായിരുന്നു. വഇൻ കാനത്ത് മുഫ്ഹിമതൻ, ഇനി ഇവകൾ ഒരർത്ഥത്തിനുമേൽ അറിയിക്കുന്നവ ആണെങ്കിൽ, ഫഇമ്മ അൻ യുറാദ ബിഹ അസ്സുവറുല്ലതി ഹിയ മുസ്തഹല്ലുഹ ഔ ഗൈറു ദാലിക, ഒന്നുകിൽ ഇവകൾ കൊണ്ട് സൂറത്തുകൾ എന്ന് അർത്ഥം ഉദ്ദേശിക്കപ്പെടണം. എങ്ങനെയുള്ള സൂറത്തുകൾ? അല്ലതി ഹിയ മുസ്തഹല്ലുഹ, ഈ അൽഹറുഫുൽ മുഖത്തയാണ് അവയുടെ തുടക്കം, സൂറത്തുകളുടെ തുടക്കം, ആ സൂറത്തുകളാണ് ഇവയുടെ അർത്ഥം എന്ന് ഉദ്ദേശിക്കപ്പെടണം. അല അന്നഹ അൽഖാബുഹ, ഇവകൾ ആ സൂറത്തുകളുടെ ലഖബുകളാണ് എന്നത് പ്രകാരം, വിളിപ്പേരാണ് എന്നത് പ്രകാരം. ഔഗൈറുദാലിക്, അല്ലെങ്കിൽ അതല്ലാത്ത എന്തോ അർത്ഥമാണ് എന്ന് ഉദ്ദേശിക്കപ്പെടണം. ഒന്നുകിൽ സൂറത്തുകൾ എന്ന് ഉദ്ദേശിക്കപ്പെടണം. ഏത് സൂറത്തുകൾ? ഹിയ മുസ്തഹല്ലുഹ, ഇവകൾ തുടക്കത്തിലായിട്ടുള്ള സൂറത്തുകളാണ് ഇവയുടെ അർത്ഥം എന്ന് ഉദ്ദേശിക്കപ്പെടണം. ഔ ഗൈറു ദാലിക്, അല്ലെങ്കിൽ അവ അല്ലാത്ത മറ്റൊരർത്ഥം എന്ന് ഉദ്ദേശിക്കപ്പെടണം. വസാനി ബാത്തലുൻ, രണ്ടാമത്തത് ബാത്തലാണ്. അഥവാ സൂറത്തുകളല്ലാത്ത മറ്റെന്തോ ആണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് ബാത്തിലാണ്. എന്തുകൊണ്ട് ബാത്തിലാണ്? ലിയന്നഹു ഇമ്മ അയ്യക്കുനൽ മുറാദു മാ വുദിഅത്ത് ലഹു ഫീ ലുഗത്തിൽ അറബി, സൂറത്തുകളല്ല ഇവയുടെ അർത്ഥം എന്ന് വെക്കുമ്പോൾ പിന്നെ ഇവയുടെ അർത്ഥം ഒന്നുകിൽ അറബി ഭാഷയിൽ ഈ പദത്തെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ അതാവണം, അല്ലെങ്കിൽ അനറബി ഭാഷയിൽ ഇവയെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ അതാവണം. ലിയന്നഹു ഇമ്മ അയ്യക്കുനൽ മുറാദു മാ വുദിഅത്ത് ലഹു ഫീ ലുഗത്തിൽ അറബി, സൂറത്തുകൾ എന്നല്ല ഇവയുടെ അർത്ഥമെങ്കിൽ, ഒന്നുകിൽ ഇവയുടെ അർത്ഥം അറബി ഭാഷയിൽ ഇവയെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ അതാവണം. ഫലാഹിറുൻ അന്നഹു ലൈസ കദാലിക്, പ്രസ്പഷ്ടമാണ്, പ്രത്യക്ഷമാണ്, വളരെ വ്യക്തമാണ് അതങ്ങനെയല്ല എന്ന്. അഥവാ ഇവയെ അറബി ഭാഷയിൽ പ്രത്യേക ഒരർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ടതല്ല എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അറബി ഭാഷയിൽ അലിഫ് ലാം മീം എന്ന ഒരു പദം ഏതോ ഒരു അർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ട പദമല്ല എന്നത് വ്യക്തമാണ്. ഔ ഗൈരിഹി, അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷയിൽ ഈ പദങ്ങളെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ ആ അർത്ഥമാവണം. വഹുവ ബാത്തിലും, അറബി അല്ലാത്ത ഭാഷയിൽ ഇവയെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ ആ അർത്ഥമാവണം എന്നത് ബാത്തിലാണ്. എന്തുകൊണ്ട് ബാത്തിലാണ്? ലിഅന്നൽ ഖുർആന നുസ്സില അലാ ലുഗത്തിഹിം, കാരണം ഖുർആൻ അവരുടെ ഭാഷയിലാണ്, അറബികളുടെ ഭാഷയിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ലിഖൗലിഹി തആല ബിലിസാനിൻ അറബിയിൻ മുബീൻ, എല്ലാം വ്യക്തമാക്കി തരുന്ന വ്യക്തമായ അറബി ഭാഷയിലാണ് ഈ ഖുർആന്റെ അവതീർണത എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഈ പദത്തെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ അതിനെ ഉദ്ദേശിക്കുക എന്നത് ബാത്തിലാണ്. ഫല യുഹ്മലു അലാ മാലൈസ ഫീ ലുഗത്തിഹിം, അവരുടെ ഭാഷയിൽ അല്ലാത്ത ഒരർത്ഥത്തിന് മേൽ ചുമത്തപ്പെടാവതല്ല. അപ്പോൾ പിന്നെ ഇതിന്റെ അർത്ഥം, ഈ അൽഹറുഫുൽ മുഖത്തയുടെ അർത്ഥം അതാത് സൂറത്തുകൾ എന്നായി എന്ന് ഈ അഭിപ്രായക്കാർ തെളിവെടുത്തു തരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവകൾക്ക് അർത്ഥമില്ല എന്ന് പറയാൻ കഴിയില്ല. ഇവകൾക്ക് അർത്ഥമില്ലെങ്കിൽ അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടുള്ള സംസാരം പോലെയായി പോകും. ഖുർആൻ മുഴുവൻ ഹുദയാണ്, ഖുർആൻ മുഴുവൻ ബയാനാണ് എന്ന് പറയാൻ കഴിയില്ല. അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ട് വെല്ലുവിളിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇവകൾക്ക് അർത്ഥമുണ്ടാവണം, ഇവ എന്തെങ്കിലും ഒരു അർത്ഥത്തിന് മേൽ അറിയിക്കണം. അർത്ഥത്തിന് മേൽ അറിയിക്കണമെന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇവയുടെ അർത്ഥം ഇവ തുടക്കമായി വന്നിട്ടുള്ള സൂറത്തുകൾ എന്ന് വെക്കണം, അല്ലെങ്കിൽ അല്ലാത്തത് എന്ന് വെക്കണം. അല്ലാത്തത് എന്ന് വെക്കാൻ നിർവാഹമില്ല, സൂറത്തുകൾ അല്ലാത്തത് എന്ന് വെക്കാൻ നിർവാഹമില്ല. കാരണം സൂറത്തുകൾ അല്ലാത്തത് എന്ന് വെക്കുമ്പോൾ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നുകിൽ അറബി ഭാഷയിൽ ഇവയുടെ മൗദുഉലഹുവായ മാന, അഥവാ ഇവയെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ ആ അർത്ഥം ഉദ്ദേശിക്കപ്പെടണം. അങ്ങനെ ഒരർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ട പദമല്ല ഇത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അലിഫ് ലാം മീം, ഹാമീം എന്നൊന്നും അറബിയിൽ പ്രത്യേക അർത്ഥത്തിന് വേണ്ടി വെക്കപ്പെട്ട പദമല്ല. പിന്നെ അനറബി ഭാഷയിൽ ഇവയെ എന്തിനു വേണ്ടി വെക്കപ്പെട്ടുവോ അതാവണം, അതാവാനും നിർവാഹമില്ല, അതും ബാത്തിലാണ്. കാരണം ഖുർആൻ അവതീർണമായിട്ടുള്ളത് ബിലിസാനിൻ അറബിയിൻ മുബീൻ, അറബി ഭാഷയിലാണ്. അതുകൊണ്ട് അവരുടേതല്ലാത്ത, അറബികളുടേതല്ലാത്ത ഭാഷയുടെ മേലുള്ള ഒരാശയത്തിന് മേൽ, ഒരർത്ഥത്തിന് മേൽ ഇതിനെ ചുമത്തപ്പെടാവതല്ല. അപ്പോൾ പിന്നെ നിർമ്മിതമായി ഇവയുടെ അർത്ഥം ഇവ തുടക്കമായി വന്നിട്ടുള്ള സൂറത്തുകൾ തന്നെയാണ് എന്ന്. ഇനി ഇവയെ മനഅ് ചെയ്യുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണ്, രണ്ട് അഭിപ്രായങ്ങളാണ് ഇതുവരെ നമ്മൾ ഈ അൽഹറുഫുൽ മുഖത്തയെ കുറിച്ച് പറഞ്ഞത്. ഒന്ന്, സുമ്മ ഇന്ന മുസമ്മയാത്തിഹ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഇമാം ബൈളാബി റഹിമഹുല്ല പ്രബലമാക്കിയിട്ടുള്ള ഇവ ഹറഫുകളുടെ പേരുകളാണ് ഇവയെ കൊണ്ടുവന്നത്, ഇന്നാലിന്ന അദ്ദേഹം വിശദീകരിച്ച കാരണങ്ങൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ അഭിപ്രായം, കൂടുതൽ ആളുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായം, അവ സൂറത്തുകളുടെ പേരാണ്, അവ തുടക്കത്തിൽ വന്ന സൂറത്തുകളുടെ പേരാണ് എന്ന അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന്റെ തെളിവുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത അഭിപ്രായങ്ങളും അവയുടെ തെളിവുകളും അവയുടെ റദ്ദുകളും ഒക്കെ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.